കഴിഞ്ഞ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ അവസാനം പറഞ്ഞു, ജീവന്റെ ഗതി, മരണശേഷമുള്ള ഗതിയെക്കുറിച്ച് പല ശാസ്ത്രകാരന്മാരും പല അഭിപ്രായം പറയുന്നു. അതൊന്നും അദ്വൈതിക്ക് സമ്മതമായിട്ടുള്ള കാര്യമില്ല. കാരണം ആത്മാവ് വിഭുവായിരിക്കുന്നതുകൊണ്ട് അതിന് ഒരു ശരീരം വിട്ട് ഒരു പക്ഷിയെപ്പോലെ വേറെ ശരീരത്തിൽ പോകാനോ ഒന്നും സാധ്യമല്ല. അദ്വൈതി പറയുന്നതനുസരിച്ച് അതെല്ലാം ഉപാധിയെ ആശ്രയിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ആത്മാവിലൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗതി, ആഗതി, ജനനം, മരണം എന്നും പരമാർത്ഥമാണ്. പരമാർത്ഥമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരമാർത്ഥമാണെന്ന് ധരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ചോദ്യകർത്താവ് എപ്പോഴും ചോദിക്കുന്നത് ഇതൊക്കെ സത്യമാണെന്നുള്ള ബുദ്ധി കൊണ്ടാണ്. എങ്ങനെ അത് സംഭവിക്കും? മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പുതിയ ശരീരം ഉണ്ടാവും? പിന്നെ ജന്മമുണ്ടോ ഇല്ലയോ? എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണ് എന്നുള്ള ധാരണയിൽ പൂർവ്വജന്മത്തെക്കുറിച്ചും ഭാവി ജന്മങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള ചോദ്യങ്ങൾ വരുത്തുള്ളൂ. അത് അസത്യം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അസത്യമായ ഒന്നിൻ്റെ സവിശേഷതകളെ കുറിച്ച് പിന്നെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാവും? ഇനി ചോദിച്ചാൽ തന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? സ്വപ്നത്തിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഉണർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതെല്ലാം അസംബന്ധമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ഭക്ഷണം തയ്യാറാക്കിയതെന്ന് ഗവേഷണം നടത്താൻ പോയിട്ട് വല്ല കാര്യമുണ്ട്? ചിലർ ചെയ്യും, ബുദ്ധിയില്ലാത്തവർ, ബുദ്ധിയുള്ളവർ അതിന് ശ്രമിക്കത്തില്ല. കാരണം ആ സംഭവം തന്നെ അസത്യമാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ ആ നടന്ന എന്ന് താൻ ഭ്രമിച്ചുപോയ അതിൻ്റെ വിശേഷതകളെ കുറിച്ച് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അർത്ഥമില്ല. അതുകൊണ്ട് ഇവിടെ ഇത് പറയുന്നതും തുടക്കത്തിൽ പറഞ്ഞു എന്താണ്, ഇവിടെ ഗതി ആഗതിയെ കുറിച്ചെല്ലാം പറയുന്നത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് മാത്രം, അല്ലാതൊന്നും സത്യമാണെന്ന് കരുതിയിട്ടില്ല. സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെ ധരിച്ചിരിക്കുന്നവരുണ്ട്, അങ്ങനെ ധരിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതുകൊണ്ട് വൈരാഗ്യം അവരുടെ മനസ്സിലുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ വിചാരമെന്ന് പറയുന്നതും ഒരു സാധന ആകുന്നത്. ഉദാഹൃതാഭ്യാം പ്രശ്നപ്രതിവേദനാഭ്യാം കേവലാഭിഹി അദ്ധിഹി സംപരിഷുപ്തു രംഭദീരി പ്രാപ്നോതി. ഇവിടെ ഒരു സംശയം ചോദിക്കുകയാണ്. ഇതുവരെ ചർച്ച ചെയ്തതെന്ന് ചാന്ദോക്യത്തിൽ നിന്നും ആണിത് ചർച്ച ചെയ്തത്. അവിടെ ജൈവനിയും ഗൗതമനും തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ പ്രശ്നപ്രതിവേദനാഭ്യാം ചോദ്യോത്തരങ്ങളിൽ നിന്നോ ആണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരറിവുണ്ടായത്. അവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കാമെന്നുള്ളത് അദ്ധി അപ്പെന്ന് പറഞ്ഞാൽ ജലം, ജലത്തിൻ്റെ ഭൂതസൂക്ഷ്മങ്ങൾ, സൂക്ഷ്മഭൂതങ്ങൾ, അതാണ് മരണത്തിന് ശേഷം ജീവന് ഉടൊപ്പം പോകുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. ആ സന്ദർഭം ചർച്ച ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ പൂർവക്ഷി പറയുന്നത്. ഉദാഹൃതാഭ്യാം പ്രശ്ന പ്രതിവേദനാഭ്യാം, ഇവിടെ ഉദാഹരിച്ച പ്രശ്ന സമാധാനങ്ങളിലൂടെ കേവലാഭി അഭി കേവല ജല ഭൂതം, ജലസൂക്ഷ്മ ഭൂതം അവിടെ അപ് എന്നേ പറയുന്നുള്ളൂ, അഭി എന്നാ പറഞ്ഞിരിക്കുന്നു. സംപരിഷുക്തോ രംഹതി കൂടിച്ചേർന്ന് ജീവൻ പോകുന്നു, ഇതി പ്രാപ്തി എന്നുള്ളത് വിചാരത്തിൻ്റെ ഫലമായി വന്നുചേരുന്നു അർഹ പൂർവക്ഷി. അപ്ശബ്ദ ശ്രവണ സാമർഥ്യം എന്തുകൊണ്ട് അവിടെ അപ്ശബ്ദമാണ് പറഞ്ഞിരിക്കുന്നത്? തത്ര കഥം സാമാന്യേന പ്രജ്ഞായതേ സർവേവ ഭൂതസൂക്ഷ്മേഹി സംപരിഷുക്തോ ബ്രഹ്മതി. പക്ഷെ ഇവിടെ സൂത്രത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സർവഭൂതങ്ങളോടും കൂടി പോകുന്നു, സർവ സൂക്ഷ്മഭൂതങ്ങളോടും കൂടി പോകുന്നു എന്നാണ്. ജലം മാത്രമാണ്, പഞ്ചഭൂതങ്ങളും ഉണ്ടെന്നാണ്. തത്ര കഥം സാമാന്യേന പ്രതിജ്ഞായത, അങ്ങനെ അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്നു. സർവീരവി ഭൂതസൂക്ഷ്മേഹി എല്ലാ സൂക്ഷ്മഭൂതങ്ങളാലും സംപരിഷ്ടോ കൂടി ചേർന്ന് രമ്മതി പോകുന്നു എന്നും അത ഉത്തരം പഠതി, അതിന് സമാനം പറയുന്നു. ത്രയത്മകത്വാത്തു ഭൂയസ്ത്വ തുശബ്ദേന ചോദിതാം ആശങ്കാം ഉച്ഛിനത്തി. ഇവിടെ ഉന്നയിച്ച ആശങ്കയെ പരിഹരിക്കുന്നു. അതിനാണ് സൂത്രത്തിൽ ത്രിയാത്മകത്വാശബ്ദം, തുശബ്ദം കൊണ്ട് ഉന്നയിച്ച ആശങ്കയെ പരിഹരിക്കുന്നു. ത്രിയാത്മികാഹി ആപഹ ത്രിവൃത്കരണശ്രുതേ പറയുന്നുകൊണ്ട് ആപഹ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ത്രിയാത്മികമായ ജലത്തെ എടുക്കുന്നു, അതായത് മൂന്ന് ഭൂതങ്ങളും ചേർന്ന ജലത്തെയാണ് പറയുന്നത്. ജലമെന്ന് പറഞ്ഞാൽ മതി, അതിൽ മൂന്നുമുണ്ട്. എന്തുകൊണ്ട്? ത്രിവൃത്കരണശ്രുതി ഉള്ളതുകൊണ്ട്. ഇത് പറയുമ്പോഴെല്ലാം അഞ്ജനിയും ഉൾപ്പെടുത്താം, പക്ഷെ ശ്രുതിക്കനുസരിച്ച് പറയുമ്പോൾ മൂന്നിനെ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ഭൂതം ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എല്ലാത്തിനെയും എടുക്കണം, ജലമെന്ന് പറഞ്ഞാലും എല്ലാത്തിനെയും എടുക്കണം. കാരണം ത്രിവൽക്കരണം സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പഞ്ചീകരണം സംഭവിച്ചു. അതുകൊണ്ട് ഒരു ഭൂതത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത്. പിന്നെ വിശേഷത ഒന്നിൽ എല്ലാം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും പൃഥ്വിയിൽ മാത്രമേ എല്ലാത്തിൻ്റെ അനുഭവമുണ്ട്, അതിൻ്റെ ഗുണങ്ങളിലൂടെയുള്ള അനുഭവം. അപ്പോൾ ജലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബന്ധത്തിൻ്റെ അനുഭവമില്ല. തേജസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ രസവും ഗന്ധവും അനുഭവമില്ല. ആകാശത്ത് ചെന്നു കഴിഞ്ഞാൽ ഒന്നിൻ്റെ അനുഭവമില്ല, അത് അംഗീകരിക്കുന്നു. കാരണം അനുഭവം എന്ന് പറയുന്നത് ഗുണദ്വാര ഉള്ള അനുഭവമാണ്. അപ്പോൾ അത് ഇല്ല, അതുകൊണ്ടാണ് മുമ്പ് ഭാഷകാരം പറഞ്ഞു തേജസ്സി രസഗന്ധു നസ്തഹ. തേജസ്സിൽ രസഗന്ധങ്ങളില്ല, അത് പ്രത്യക്ഷ അനുഭവത്തെ ആശ്രയിച്ച് പറയുകയാണ്. ഒരാൾക്ക് തേജസ്സിൽ രസഗന്ധങ്ങളെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പക്ഷേ ഇവിടെ പറഞ്ഞുള്ള ഭൂതസൂക്ഷ്മം എന്ന് പറയുന്നത്, അപ്പോൾ ഭൂതസൂക്ഷ്മം അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭൂതസൂക്ഷ്മം ഏതായാലും ശരി, അത് അനുഭവിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ അത് പഞ്ചീകരിക്കുമ്പോൾ തന്നെ കൂടിച്ചേരുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ്. ആ സൂക്ഷ്മഭൂതങ്ങൾ എവിടെയിരുന്നാലും ശരി അത് ഗ്രഹിക്കാൻ പറ്റില്ല. അതിപ്പോ പൃഥിവിയിലിരിക്കുന്ന സൂക്ഷ്മഭൂതം ഗന്ധം അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, സ്ഥൂലമായതില്ല, പക്ഷെ സൂക്ഷ്മമായത് ഉണ്ട്. സ്ഥൂലമായത് എന്തുകൊണ്ടില്ല, ഉണ്ടെങ്കിൽ അത് ഗ്രഹിക്കേണ്ടിയിരുന്നു. ആകാശത്തിലെ രൂപം സ്ഥൂലമായത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഗ്രഹിക്കേണ്ടിയിരുന്നു, അതുകൊണ്ടില്ല. പക്ഷെ സൂക്ഷ്മമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ചോദിക്കും, അത് ഉണ്ടെങ്കിൽ ഗ്രഹിക്കേണ്ടതല്ലേ? ഗ്രഹിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് സ്ഥൂലതയെ പ്രാപിച്ചാലേ അത് ഗ്രഹിക്കാൻ പറ്റൂ. അതൊരു യുക്തി, പ്രത്യക്ഷമായ അനുഭവത്തെ ആശ്രയിച്ചുള്ള ഒരു യുക്തി. ഇതാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ വിചാരം എന്ന് പറയുന്നപ്പോൾ യുക്തിയെ ആശ്രയിച്ചിട്ടാണ്, ആ യുക്തിക്കനുസരിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ പഞ്ചീകരണം നടന്നാലും എല്ലാത്തിനും അവിടെ സ്ഥൂലതയെ പ്രാപിക്കുന്നില്ല എന്ന രീതിയിൽ മനസ്സിലാക്കും. എന്തുകൊണ്ട് സ്ഥൂലതയെ പ്രാപിക്കുന്നില്ല? ഓരോ പദാർത്ഥങ്ങൾക്കും അതിൻ്റെതായ ഒരു നിജ സ്വഭാവമുണ്ട്, അതിനനുസരിച്ച് അവിടെ സ്ഥൂലീകരണം സംഭവിക്കത്തുള്ളൂ. ആകാശത്തിനൊരു നിജസ്വഭാവമുണ്ട്, അത് അരൂപമാണ്, അസ്പർശമാണ്, അഗന്ധമാണ്, അരസമാണ്. അപ്പം അതനുസരിച്ച് അതിന് സ്ഥൂലഭാവത്തെ പ്രാപിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ മറ്റ് ഭൂതങ്ങൾ കൂടി ചേർന്നാലും സ്ഥൂലഭാവത്തിൽ അവിടെ ശബ്ദഗുണം മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. ശബ്ദത്തെ ആകാശത്തിന്റെ ഗുണമായി അംഗീകരിച്ചാൽ അതേ ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പഞ്ചീകരണത്തെ സംബന്ധിച്ച് ഇവിടെ ഭാഷകാരന്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പഞ്ചീകരണം സംഭവിച്ചാലും ശരി, ത്രിവത്കരണം സംഭവിച്ചാലും ശരി, അവിടെ ഒന്നിൽ എല്ലാം പ്രത്യക്ഷമാകുക എന്ന് പറയുന്നത് അത് സംഭവിക്കില്ല. ഇപ്പോൾ ശരീരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്. ഈ ശരീരത്തിൽ തന്നെ ശബ്ദവും സ്പർശവും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ശരീരത്തിൽ ആകാശം, അവകാശം, അതുകൊണ്ടല്ലോ ശരീരത്തിൽ. അപ്പോൾ അതെങ്ങനെ വരുന്നു? അപ്പോൾ ഓരോ ഭൂതങ്ങളും വേറെ വേറെ നിൽക്കണമെങ്കിലൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അവകാശം ആണ് ആകാശം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിനുമുണ്ട് അവകാശം. സ്പർശം തുടങ്ങിയതെല്ലാം ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചീകരണം സംഭവിച്ചിരിക്കുന്നു ഇവിടെ തന്നെ. പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നിടത്ത് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ആ അവകാശം അവിടെയല്ല ഗന്ധം അനുഭവപ്പെടുന്നത്, അത് ഈ ശരീരത്തിലെ പാർത്ഥിവ ഭാഗത്ത് നിന്നാണ്. അവിടെ വായുവുണ്ട്, അത് സ്പഷ്ടമാണല്ലോ ശരീരത്തിൽ വായുവുണ്ടെന്ന്. അതിലല്ല രൂപത്തെ അനുഭവിക്കുന്നു, എന്തുകൊണ്ട്? അത് ശരീരത്തിലുള്ള തേജസ് ഭാഗമാണ്. ഇങ്ങനെ തീരുമാനിക്കേണ്ടി വരും. ഇപ്പൊ തൃവത്കരണമായാലും ശരി, പഞ്ചീകരണമായാലും ശരി, ആ സ്ഥൂല യോഗ്യതയെ പ്രാപിച്ചിട്ടുള്ള അംശങ്ങളെ പ്രത്യക്ഷത്തിന് വിഷയമാകും, ഇന്ദ്രിയഗ്രാഹ്യമാകും, അല്ലാതെ തന്നെ സൂക്ഷ്മമായി തന്നെ ഇരിക്കും. അതുകൊണ്ട് ജലം എന്ന് പറഞ്ഞാലും ആകാശം എന്ന് പറഞ്ഞാലും ഈ ശരീരത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ത്രിവൃത്കൃതമാണ്. അത് ത്രിവൃത്കൃതമാകുക മാത്രമല്ല, ത്രിവൃത്കൃതമായതിനു ശേഷം പിന്നെ അത് സംയുക്തമാകുന്നു. അതുകൊണ്ട് ത്രിവൽക്കരണത്തിലൂടെ തന്നെ ഓരോ ഭൂതങ്ങളും സംയുക്തങ്ങളായി, സ്ഥൂലമായാൽ പിന്നെ അത് വീണ്ടും സംയുക്തമാകുന്നു. അങ്ങനെയാണ് ഭൗതിക പദാർത്ഥങ്ങളുണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു തത്വത്തെയാണ് പറയുന്നത് പഞ്ചീകരണമെന്നോ അല്ലെങ്കിൽ ത്രിവൽക്കരണമോ. അത് പ്രത്യക്ഷമായ അനുഭവത്തെയും യുക്തിയെയും ആശ്രയിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ത്രയാത്മികാഹി അപഹ ത്രിവൽക്കരണ സ്വദേഹി ആപ് എന്ന് പറയുന്ന തത്വവും ഏകമല്ല, അത് ത്രയാത്മികമാണ്. താസു ആരംഭി വാസു അഭ്യുപഗതാസു ഇതരതപി ഭൂതദ്വയം അവശ്യം അഭ്യുഗന്ധവ്യം ഭവതി. താസു ആരംഭികാസു അഭ്യുപഗതാസു ആരംഭികം കാരണമായിരിക്കുന്ന, കാരണമായി അംഗീകരിച്ചിരിക്കുന്ന അവയിൽ ജലപരമാണുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മഭൂതങ്ങൾ, അതിൽ നിന്നാണല്ലോ ശരീരമുണ്ടായെന്ന് പറയുന്നു. സോമോ രാജ എന്ന് പറയുന്നു. വിമരിച്ച യജമാനൻ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ ഒരു ശരീരമുണ്ടാവും. ആ ശരീരം ഉണ്ടാകുന്ന അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആരംഭികാസു അഭ്യുവികാസു അഭ്യുവഗതാസു താസു. കാരണങ്ങളായി ഇവിടെ അംഗീകരിച്ച അവയിൽ ഇതരതവി ഭൂതദ്വയം മറ്റു രണ്ട് ഭൂതദ്വയവും ത്രിവൽക്കരണത്തെ അംഗീകരിച്ച് പറയുകയാണെങ്കിൽ അവിടെ തേജസ്സും ഭൂമിയും അന്നവും ഇത് രണ്ടും അവശ്യം അഭ്യുഗന്ധമിയും ഭവതി. തൊഴുക്കരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും അംഗീകരിക്കണം എന്ന് പറയുന്നു. ഇനി ത്രയാത്മകം എന്ന് പറയുന്നതിന് വേറെ തരത്തിലും അർത്ഥം പറയാം. ത്രയാത്മകശ്ച ദേഹത്രയാണാം അപി തേജോപന്നാനാം തസ്മിൻ കാര്യ ഉപലബ്ധേഹേ. ശരീരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ തേജോപന്ന കാര്യങ്ങൾ ശരീരത്തിൽ കാണാം. ത്രയാത്മകമായതുകൊണ്ടാണ് ദേഹത്രയ ണാം തേജോപന്നാണോ എന്നാണ്. ഈ ദേഹം എന്ന് പറയുന്നത് എന്താണോ, തേജോപന്ന രൂപത്തിലുള്ള ദേഹത്രയമാണ്. ദേഹത്തിൽ അനുഭവപ്പെടുന്നുണ്ടല്ലോ തേജസ്സിന്റെ രൂപം, അന്നത്തിന്റെ ആ ദഹനം പോലെയുള്ള കാര്യങ്ങൾ, അന്നത്തിന്റെ ബന്ധം പോലെയുള്ള കാര്യങ്ങൾ, വായുവിൻ്റെതായ എന്താ വായുവിൽ പറയുന്നതിലൂടെ ജലത്തിൻ്റെതായ കാര്യങ്ങൾ എല്ലാം ശരീരത്തിൽ കാണുന്നുണ്ട്. അതാണ് ത്രയാത്മകസ്ഥ. ത്രയാത്മകമായി സ്വീകരിച്ച് എന്തുകൊണ്ട് ദേഹത്രയാണാമവി തേജോപന്നാണാം. തേജോപന്നം കൊണ്ട് ഈ ദേഹം ത്രയാത്മകമായിരിക്കുന്നത്, അതുകൊണ്ടാണ് ദേഹത്രയമെന്ന് പറഞ്ഞത്. തേജോപന്നങ്ങൾ ഏകരൂപത്തിലല്ല ശരീരം. എവിടെ ആ നീ തന്നെ ത്രയാണാം തേജോപന്നാം. ദേഹത്രയാത്മകശ്ച ദേഹ സന്ധി വരുന്നുണ്ട്. സന്ധി അത് തിരിച്ച് പറയണമെങ്കിൽ ത്രയാത്മക ച ദേഹ ത്രയാണ. പക്ഷെ ലിപി എഴുതുമ്പോൾ ചേർത്ത് പറയും ത്രയാത്മകശ്ച ദേഹത്രയാണ്. ദേഹം ത്രയാത്മകമായിരിക്കുന്നു. എന്തുകൊണ്ട്? തേജോപന്നാന, തേജോപന്നങ്ങളെ കൊണ്ട് എന്നാണ്. ത്രയാത്മകമായിരിക്കുന്നു. ഈ ത്രയാത്മകം ദേഹം എങ്ങനെ ത്രയാത്മകമാകും? അതിനാണ് പറഞ്ഞത് ത്രയാണാം, മൂന്നെണ്ണമുണ്ട്. അതിന്ന് മനസ്സിലാക്കുന്നത് ദേഹം ഏകരൂപത്തിലല്ല, ദ്രൂപത്തിലുമല്ല, ത്രിരൂപത്തിലായിരിക്കുന്നു. തേജോപന്നങ്ങൾ അവിടെ ഇരിക്കുന്നു, ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. തസ്മിൻ കാര്യോപലബ്ധേ, തസ്മിൻ ദേഹേ കാര്യോപലബ്ധേ, ആ ദേഹത്തിൽ കാര്യം കാണുന്നു എന്നിൻ്റെ തേജോപന്നങ്ങളുടെ. പുനശ്ച ത്രയാത്മക ത്രയാത്മക സ്ത്രീധാതുത്വാദ് ശ്രഭ്രപാദ വിത്തശ്ലേഷണം, അവിടെ എല്ലാം സന്ധീകരിക്കുകയാണ്. അവിടെ ഒന്ന് പിരിച്ചാണോ വായിക്കേണ്ടതെങ്കിൽ പുനഃ ച ത്രയാത്മക ത്രിധാതുത്വാദ് ത്രിഭി വാദവിത്ത ശ്രേഷ്മഭി എല്ലാം പിരിച്ചും വായിക്കുക. വീണ്ടും എന്താണത്? ത്രയാത്മകമാണോ ദേഹം? അത് വേറെ തരത്തിൽ പറയുന്നു. ഇത് വേറെ പറഞ്ഞത് അന്നം ജലം തേജസ്സിനെ എടുത്തിട്ട് എന്നി പറയുന്നു ത്രിധാതുത്വ, മൂന്ന് ധാതുക്കളുണ്ട് അവിടെ, വാദ പിത്ത ശ്രേഷ്മം, മൂന്ന് ധാതുക്കൾ അവിടെ ഉണ്ടല്ലോ. അങ്ങനെയും പറയാം. വാദം എന്ന് പറയുന്നത് വായുവിൻ്റെ കാര്യമാണ്. പിത്തം എന്ന് പറയുന്നത് തേജസ്സിൻ്റെ കാര്യമാണ്. ശ്ലേഷ്മം എന്ന് പറയുന്നത് ജലത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം ദേഹത്തിൽ ജലവും വന്നിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ത്രിവിത്കരണം കൊണ്ട് അത് പറ്റില്ലല്ലോ. പഞ്ചീകരണം വന്നാലേ വായു അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഭാഷകാരൻ ത്രിവിത്കരണം എന്ന് പറയുന്നിടത്തും പഞ്ചീകരണത്തെ വാതപിത്ത കഫങ്ങളിൽ പ്രധാനമായി വരുന്നത് വായുവും തേജസ്സും ജലവുമാണ്. പിന്നെ ബാക്കി രണ്ട് കിടക്കുന്നു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അത് ത്രിവിത്കരണം കൊണ്ട് അത് പറയാൻ പറ്റില്ല. പഞ്ചീകരണം വന്നാലേ അത് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയും പറയാം, ത്രയാത്മകമായിരിക്കുന്നു. സജ ഭൂതാന്തരാണി എന്താ എഴുതിയിരിക്കുന്നത്? അവൾ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. പ്രത്യയമല്ല, പ്രത്യാഖ്യായ എന്നാണ്. പ്രത്യാഖ്യായ ദീർഘം വേണ്ട, പ്രത്യാഖ്യായ എന്നാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രത്യയാഖ്യ എന്നാണ്. ന സ ഭൂതാന്തരാണി പ്രത്യാഖ്യായ ഹ്രസ്വം. ദീർഘമാണോ ഹ്രസ്വമാണോ? അതിന് ഹ്രസ്വം. കേവലാഭി അഭ്യഹി ആരബ്ധം ശക്യത. പറയുന്നു സ ഭൂതാന്തരാണ് പ്രത്യാഖ്യായ. ആ ഭൂതാന്തരങ്ങളെ നിഷേധിച്ചിട്ട്, ഭൂതാന്തരം എന്ന് പറയുന്നത് ബാക്കി വരുന്ന ഭൂതങ്ങൾ, ജലം ഒഴികെയുള്ള ഭൂതങ്ങളാണ് ഭൂതാന്തരം. അന്യാനി ഭൂതാനി ഭൂതാന്തരാണ്. ആ ഭൂതാന്തരങ്ങളെ നിഷേധിച്ചിട്ട് കേവലാഭി അദ്ഭിഹാരം, കേവല ജനം കൊണ്ട് അതിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. തസ്മാത് ഭൂയസ്ത്വക്ഷേപോ അയം ആപഹ പുരുഷവചസ്. ഭൂയസ്ത്വാപേക്ഷോ അയം ആപഹ പുരുഷവചസ്. അതുകൊണ്ട് ആപഹ പുരുഷവചസ്സാന്ന് ശ്രുതി പറഞ്ഞത്, അപഹ ജലശബ്ദം ഉപയോഗിച്ചത്, അവിടെ ജലം കൂടുതലുള്ളത് കൊണ്ടാണ്. അല്ലാതെ ജലം മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല എന്നർത്ഥം. തസ്മാത് ഭൂയസ്ത്വാപേക്ഷ ഭൂയസ്ത്വത്തെ അപേക്ഷിച്ചിട്ടാണ് ആപഹ പുരുഷവചസ്സിക്കുക എന്ന് പറഞ്ഞത്. പ്രശ്ന പ്രതിവചനയോർ അപ്ശബ്ദോ ന കൈവല്യാപേക്ഷ. പ്രശ്നത്തിനും പ്രതിവചനത്തിനുമുള്ള അപ്ശബ്ദം കൈവല്യത്തെ അപേക്ഷിക്കുന്ന കേവലസ്യ ഭാവം കൈവല്യം. കേവലം അപ് എന്നുള്ളത് അല്ല, അപ്പിന്റെ കേവല ഭാവം എന്ന് വെച്ചാൽ അപ് മാത്രമെന്നുള്ള ഭാവം, അതിനെ അപേക്ഷിച്ചല്ല പറഞ്ഞിരിക്കുന്നു. അപ് കേവലമല്ല, മറ്റു രണ്ടും കൂടിയുണ്ട്. എന്താണ് പ്രശ്ന പ്രതിവേദന അപ്ശബ്ദം എന്ന കൈവല്യാപേക്ഷ? കേവലഭാവത്തെ, ജലത്തിന്റെ കേവലഭാവത്തെ എന്ന് വെച്ചാൽ ജലം മാത്രം എന്നുള്ളതിനെ അപേക്ഷിച്ചല്ല അവിടെ പറഞ്ഞത് അപ്ശബ്ദം. മറ്റു ഭൂതങ്ങളുണ്ടെന്നാണ്. സർവദേഹേഷു ഹി രസലോഹിതാദി ദ്രവദ്രവ്യ ഭൂയസ്തും ദർശനം. ഇനി പറയുന്നു, സർവ്വ ശരീരങ്ങളെടുത്ത് നോക്കിയാലും അവിടെ ആധിക്യം ജലത്തിനാണ്. എങ്ങനെ? രസം, ലോഹിതം പോലെയുള്ള അംശം, രക്തം പോലെയുള്ള അംശങ്ങളാണ് കൂടുതൽ. അതാണ് സർവദേഹേഷു രസലോഹിതാദി ദ്രവദ്രവ്യ ഭൂയസ്ഥം ദർശനം. ദ്രവദ്രവ്യമാണ് ശരീരത്തിൽ കൂടുതലും കാണുന്നത്. നന്ന് പാർത്ഥിവോ ധാതൃ ഭൂയിഷ്ടോ ദേഹേഷു ലഭ്യത പറയുന്നു. പാർത്ഥിവ ഭൂതം അധികമായി ശരീരത്തിൽ കാണുന്നില്ല, ജലത്തെ അപേക്ഷിച്ച് പറയുകയാണ്. കൂടുതലും ജലമാണ്. നിഷദോഷ ഇത് പൂർവക്ഷി പറയുകയാണ്. നനു പാർത്ഥിവോ ധാതു ഭൂയിഷ്ടോ ദേവേഷു ലഭ്യ. ശരീരത്തിൽ കൂടുതലും കാണുന്നത് പാർത്ഥിവ ഭാഗങ്ങളാണല്ലോ, ജലമല്ലല്ലോ. ജലമാണ് ശരീരത്തിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ശരീരം എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നു വെള്ളം പോലെ. ഇത് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നു. കട്ടിയായിട്ടിരിക്കുമ്പോൾ ഇതിൽ പാർത്ഥിവ ഭാഗമാണ് കൂടുതലുള്ളതെന്നാണ് പൂർവക്ഷി പറയുന്നത്. നൈഷദോഷ പറയുന്നു, അത് ആര് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതരാപേക്ഷയാ അപി അപാം ബാഹുല്യം ഭവിഷ്യതി പറയുന്നു. മറ്റ് രണ്ടിനെ അപേക്ഷിച്ച് തേജസ്, അന്നം, പിന്നെ വേണമെങ്കിൽ വായു, ഇതിനെല്ലാം അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ജലമാണ് എന്നർത്ഥം. അതായത് ജലത്തിന് ശരീരത്തിൽ ജലഭാഗം ഒഴിവുള്ള എല്ലാം അന്നം എന്നല്ല മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള നാല് ഭാഗങ്ങളും ഒഴികെ ബാക്കിയുള്ളത് ജലം എന്ന് പറയുമ്പോൾ ജലത്തിനാണ് പ്രാമുഖ്യം എന്നാണ്. ഇതരപേക്ഷയാക്കി അപാം ബാഹുല്യം ഭവിഷ്യതി. മറ്റുള്ളവയെ അപേക്ഷിച്ച് ശരീരത്തിൽ ജലം തന്നെയാണ് കൂടുതൽ. അത് പറയുന്നു, ദൃശ്യത്തേച്ച ശുക്രശോണിത ലക്ഷണേപി ദേഹ ബീജേ ദ്രവ്യ ബാഹുല്യം. അത് ഗർഭത്തിൽ ശരീരം രൂപപ്പെടുന്ന സമയം മുതലേ അങ്ങനെയാണ് കാണുന്നത്. അവിടെ ശുക്രശോണിത സംയോഗത്തിലും കൂടുതലും ജലാംശമാണുള്ളത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം പുഷ്ടിയെ പ്രാപിച്ച് നിലനിൽക്കുന്നിടത്തോളം കാലം ജലത്തിനാണ് ആധിക്യം. ദൃശ്യതേജ ശുക്രശോണിത ലക്ഷണേപി ദേഹബീജേ. ദേഹബീജത്തിനും ദ്രവബാഹുല്യം. കർമ്മച്ച നിമിത്ത കാരണം ദേഹാന്തരാരം. ഇനി ദേഹം ഉണ്ടാകുന്നതിന് കാരണം കർമ്മമാണ്. അത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ദേഹം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവിടെ ദിവ്യമായ ദേഹം ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന യജമാനന് അവിടെ കിട്ടുന്ന, ഇവിടെ ചന്ദ്രലോകത്തിൽ ചെല്ലുമ്പോൾ പുതിയ ദേഹം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ദേഹം എന്ന് പറയുന്നത് അതിന് നിമിത്തമായിരിക്കുന്ന കർമ്മമാണ്. നിത്യ അഗ്നിഹോത്രം, അതാണ് ഇവിടുത്തെ കർമ്മം. ഈ പ്രകടനത്തിൽ പറയുന്നു, കർമ്മജ നിമിത്ത കാരണം ദേഹാന്തരം ആരംഭേ. കർമ്മമാണ് ദേഹാന്തരാരംഭത്തിൽ, ദേഹാന്തരത്തിൻ്റെ സൃഷ്ടിയിൽ നിമിത്ത കാരണമായിരിക്കുന്ന എന്താണ്? കർമ്മമാണ്. കർമാണിച്ച അഗ്നിഹോത്രാദീനി സോമ ആജ്യ പയ പ്രവൃത്തി ദ്രവ ദ്രവ്യ പ്യപാശ്രയാണി കർമ്മ സമവായിന്യശ്ച ആപഹ ശ്രദ്ധാ ശബ്ദോദിത അസഹ കർമ്മഫിർ ദ്വിലോകാഖി അഗ്നു ഹൂയത്തെ ഇതി വക്ഷിതി. അവിടെ ഛന്ദോഗ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങി പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുന്നു അസോ വാവ ലോകോ ഗൗതമാഗ്നി അലയോ ഗൗതമ ജൈവലി ഗൗതമനോട് പറയുകയാണ് ഈ ലോകം തന്നെയാണ് അവിടുത്തെ അഗ്നി ആദിത്യ സംയുത്ത് ആദിത്യനാണ് സംയുത്ത് ഇങ്ങനെ അവിടെ വിശദീകരിക്കുന്നു. അവിടെ ലോകം എന്ന് പറയുന്നത് ദ്വിലോകം ദ്വിലോകമാണ് അഗ്നി എന്ന് പറയുന്നു. അവിടെ ആദിത്യനായ സംയുത്തിനെ ഹോമിക്കുന്നു എന്നെല്ലാം അവിടെ പറയുന്നു. അത് രണ്ട് കാര്യങ്ങളൊന്ന് ബാഹ്യമായ അഗ്നിഹോത്രം യജമാനൻ ബാഹ്യമായ അഗ്നിഹോത്രം ചെയ്യുന്നു. അവിടെ ബാഹ്യമായ ഒരു അഗ്നിയുണ്ട് അതിൽ ഹോമിക്കേണ്ട സംയുത്തമുണ്ട് അതാണ് അഗ്നിഹോത്രത്തിന്റെ പ്രധാനമായ ക്രിയ എന്ന് പറയുന്നത് ബാഹ്യമായ അഗ്നിയിൽ സംയുത്തിനെ അർപ്പിക്കുക ഹോമിക്കുക. ഇതിനോടൊപ്പം തന്നെ അയാൾ ചെയ്യുന്ന ഭാവനയാണ് ഈ അഗ്നി എന്ന് പറയുന്നത് ദ്വിലോകമാണ് അവിടെ അർപ്പിക്കുന്ന സംയുത്താണ് ആദിത്യൻ എന്നിങ്ങനെ പിന്നെ തുടർന്ന് അവിടെ അത് വിശദീകരിക്കുന്നു എങ്ങനെയാണ് അതിൽ ഭാവന ചെയ്യേണ്ടത്. അങ്ങനെ ഭാവന ചെയ്യുമ്പോഴാണ് അത് ഉപാസനയാവുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ടിനെ കുറിച്ചും ആ കർമ്മത്തെക്കുറിച്ചും ബാഹ്യമായി അനുഷ്ഠിക്കുന്ന ക്രിയയെക്കുറിച്ചും മാനസികമായി ചെയ്യുന്ന ഭാവനയെക്കുറിച്ചും. കർമാണിച്ച അഗ്നിഹോത്രാദി അഗ്നിഹോത്രാദി കർമ്മങ്ങൾ സോമ ആജ്യ പയപ്രഭൃതി ദ്രവദ്രവ്യ പയപ്പാശ്രയാണി. അത് ദ്രവദ്രവ്യത്തെ ആശ്രയിക്കുന്നതാണ് എന്ന് വെച്ചാൽ അവിടെ അർപ്പിക്കേണ്ട ദ്രവദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് സോമം ആജ്യം പയസ് തുടങ്ങിയാണ് അവിടെ അർപ്പിക്കേണ്ട ദ്രവദ്രവ്യങ്ങൾ. അതാണ് സോമ ആജ്യ പയപ്രഭൃതി തുടങ്ങിയ ദ്രവ്യ വ്യപാശ്രയം ദ്രവദ്രവ്യത്തെ വിശേഷമായി ആശ്രയിക്കുന്നതാണ് അതാണ് വ്യപാശ്രയം. ഘൃതം ആ അത് നേരത്തെയും വന്നല്ലോ അത് ആരായാലും അത് അതിന് ദ്രവത്വം ഉണ്ടെന്നുള്ള എല്ലാവരും അംഗീകരിക്കും. ആദ്യത്തിൽ ഘൃതിൽ അതിനാണ് പറയുന്നത് നൈമിത്തിക ദ്രവത്വം അതെല്ലാവരും അത് സ്വീകരിക്കുന്ന കാര്യം അദ്വൈതികൾക്ക് മാത്രമല്ല. അപ്പൊ ഇതെല്ലാം എന്താണ് ദ്രവദ്രവ്യമാണ് ദ്രവദ്രവ്യങ്ങളാണ് കർമ്മസമവായിന്യ ആപഹ കർമ്മസമവായിനിയാണെന്ന് വെച്ചാൽ കർമ്മസംബന്ധിയാണെന്ത് ആപഹ ജലമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതെല്ലാം ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ദ്രവദ്രവ്യമാണ് അതുകൊണ്ട് കർമ്മസംബന്ധിയാണ് ജലം. അവിടെ ശ്രുതിയിൽ ശ്രദ്ധ ശബ്ദോചിത ശ്രദ്ധ എന്നുള്ള ശബ്ദം കൊണ്ടാണ് ജലത്തെ പറഞ്ഞത്. ശ്രദ്ധ എന്നുള്ള ശബ്ദം കൊണ്ട് അവിടെ ജലത്തെ പറഞ്ഞു. ശ്രദ്ധ ശബ്ദോചിത സഹ കർമ്മഭിർ ദ്വിലോകാഖ്യേ അഗ്നോഹിയന്തേ എന്ന് പറയുന്നു. അപ്പൊ അവിടെ പറയുന്നു ഇവിടെ പറയുന്നു കർമാണിച്ച അഗ്നിഹോത്രാദിനി സോമ ആജ്യ പയ പ്രവൃത്തി ദ്രവദ്രവ്യ ആശ്രയാണി കർമ്മ സ്വായിനിശ്ച ആപഹ ശ്രദ്ധ ശബ്ദോദിത സഹകർമ്മഭി ദ്വിലോകാഖ്യ അഗ്നിഹൂയത്തെ ഹൂയന്തേ. ഇതിനെല്ലാം ദ്വിലോകം ആകുന്ന അഗ്നിയിൽ അർപ്പിക്കുന്നു എന്നവിടെ പറയുന്നു. ദിവക്ഷ്യതി ഇവിടെ ചാന്തോക്യത്തിൽ അപ്പോൾ അവിടെ ജലത്തെക്കുറിച്ച് പറയുന്നു എന്നാണ്. ശ്രദ്ധ എന്നുള്ള ശബ്ദം കൊണ്ടാണ് പറഞ്ഞത്, ജലമെന്ന് പറഞ്ഞില്ല. പറയുന്നത് എന്തുകൊണ്ട്? ശ്രദ്ധാഹേതുത്വ. ഇവിടെ അഗ്നിഹോത്രം ജലപ്രധാനമാണ്. അങ്ങനെ ഒരാൾ അഗ്നിഹോത്രം അനുഷ്ഠിക്കണമെങ്കിൽ, ഇത്തരം ഒരു ഉപാസന ചെയ്യണമെങ്കിൽ അയാൾക്ക് ശ്രദ്ധയുണ്ടായാലേ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതിനെ മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജലത്തെയാണ്, ദ്രവദ്രവ്യത്തെയാണ്. അതുകൊണ്ട് അതിന് ശ്രദ്ധ എന്നവിടെ പറഞ്ഞു. തസ്മാദപി അപാം ബാഹുല്യ പ്രസിദ്ധി. അപ്പോൾ ആ കർമ്മത്തെ പരിശോധിച്ചു കഴിഞ്ഞാലും ശരി, അവിടെ പ്രാധാന്യം ജലത്തിനാണ് എന്നർത്ഥം. ബാഹുല്യാച്ച അപ്ശബ്ദേന സർവേഷാമേവ ദേഹ ബീജാനാം ഭൂതസൂക്ഷ്മാണാം ഉപാദാനം ഇതി നിരവധ്യം. അപ്പോൾ അവിടെ അപ് ശബ്ദം അപ്പെന്ന് പറഞ്ഞെങ്കിലും ദേഹബീജമായിരിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങളെ എല്ലാത്തിനെയും ഗ്രഹിക്കണം, അതൊരു ദോഷമൊന്നുമില്ല. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ആ തവൃകൃതമായ ഭൂതങ്ങളാണ്, അതുകൊണ്ടാണ് ശരീരം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ആ ശബ്ദം പറഞ്ഞുകൊണ്ട് ജലം മാത്രമല്ല, പക്ഷെ ജലത്തിന് പ്രാധാന്യമുണ്ട്. അതാണ് മുമ്പും പറഞ്ഞത്, വൈശേഷ്യത് തദ്വാദ സൂത്രത്തിനും പറഞ്ഞു. ഭൂയസ്തു മാധിക്യം കൊണ്ടാണ് ഭൂതങ്ങൾക്കെല്ലാം ഈ പേര് കിട്ടുന്നത്. ബാഹുല്യാച്ച അപ്ശബ്ദേന സർവേഷാമയവ ദേഹബീജാനം. അബാഹുല്യമുള്ളത് കൊണ്ട് അപ്ശബ്ദം കൊണ്ട് സർവേഷാമയവ ദേഹബീജാനം ഭൂതസൂക്ഷ്മാണ ഉപാദാനം ഇതി നിരവധ്യം. ബാഹുല്യാച്ച എന്ന് വെച്ചാൽ ജലത്തിന്റെ ബാഹുല്യമുള്ളത് കൊണ്ട് അപ്ശബ്ദേന, ആ ഇവിടെ അപ് എന്നുള്ള ശബ്ദം കൊണ്ട് അബ്ബി എന്നാണോ പറഞ്ഞിരിക്കുന്നത്, അപ്ശബ്ദം കൊണ്ട്. അതായത് ഇങ്ങനെ ഒരു ജീവൻ മരണശേഷം വേറെ ശരീരത്തെ സ്വീകരിക്കാൻ പോകുമ്പോൾ അപ് ജല രൂപത്തിലുള്ള സൂക്ഷ്മ ഭൂതങ്ങളുമായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ അപ്ശബ്ദമാണ് പറഞ്ഞത്. അതുകൊണ്ട് സർവേഷാമേവ ദേഹബീജാനാം ഭൂതസൂക്ഷ്മാണ്, ദേഹബീജമായിരിക്കുന്ന സർവഭൂതസൂക്ഷ്മങ്ങളെയും ഉപാദാനം ഗ്രഹിച്ചിരിക്കുന്നു ഇതി നിരവധ്യം. അതുകൊണ്ട് ഇതിൽ ദോഷമൊന്നും ഇല്ല. അപ്ശബ്ദം കൊണ്ട് എല്ലാ ഭൂതങ്ങളെയും എടുക്കാം. അതിലെന്തെല്ലാം പൂർവപക്ഷി ആക്ഷേപങ്ങൾ പറഞ്ഞു അതെല്ലാം പരിഹരിച്ചു. അതാണ് സൂത്രത്തിൽ തു ശബ്ദം പറഞ്ഞത് എന്നാണ്. പ്രാണഗതേശ്ച പ്രാണാനാംശ ദേഹാന്തര പ്രതിപത്വ ഗതിശ്രാവ്യത്തെ. പിന്നെ ദേഹാന്തര പ്രതിപത്തിയിൽ പ്രാണന്മാരും കൂടെ പോകുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ. പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ് പ്രാണാനാംശ ദേഹാന്തര പ്രതിപത്വ ഗതിശ്രാവ്യത്തെ. ദേഹാന്തര പ്രതിപത്തിയിൽ പ്രതിപത്തി എന്ന് വെച്ചാൽ പ്രാപ്തി, അതിൽ പ്രാണന്മാരുടെയും ഗതി. ശ്രുതി പറയുന്നു തം ഉത്ക്രാമന്തം പ്രാണോ അനുക്രാമതി, പ്രാണം അനുക്രാമന്തം സർവേ പ്രാണ അനുക്രാമന്തി ഇത്യാദി ശ്രുതി. ഈ ശ്രുതികളെല്ലാം പറയുന്ന അതാണ്. ആ മുഖ്യപ്രാണൻ വിട്ടു പോകുമ്പോൾ അതിന് ബാക്കിയുള്ള പ്രാണന്മാർ ഇന്ദ്രിയങ്ങളെല്ലാം അതിനോടൊപ്പം പോകുന്നു. ഇതും മുമ്പ് ചർച്ച ചെയ്തതാണ്. സാജ പ്രാണാനാം ഗതിർ നാശ്രയമന്തരേണ സംഭവതി ഇത്യത പ്രാണഗതി പ്രയുക്ത തദാശ്രയഭൂതാനാം അപാമവി ഭൂതാന്തര ഉപസൃഷ്ടാനാം ഗതിരവഗമ്യത. ഇപ്പോൾ പ്രാണൻ അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ അതിനൊരു ആശ്രയം വേണം. ഒരാൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു സ്ഥലം കടന്ന് ഈ കരയിൽ നിന്ന് അക്കരയിൽ പോകണമെങ്കിൽ ഇടയ്ക്ക് പാലം വേണം, അല്ലെങ്കിൽ വെള്ളം വേണം. അതുപോലെ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തിൽ ജീവന് പോകണമെങ്കിൽ പോകാൻ എന്തെങ്കിലും ഒരു ഉപാധി വേണം. അതാണ് ഭൂതസൂക്ഷ്മങ്ങൾ. അതിനെ ആശ്രയിച്ചിട്ടാണ് പ്രാണന്മാർ പോകുന്നത്. അപ്പോൾ പ്രാണന്മാർ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും അവിടെ ഊഹിക്കാം അപോകുന്നതിനാശ്രയമായി എന്തോ ഉണ്ടായിരുന്നു. അതാണ് ഭൂതസൂക്ഷ്മങ്ങൾ. ഇക്കരയിൽ നിന്ന് അയാൾ അക്കരയിൽ പോയി എന്നറിഞ്ഞാൽ തന്നെ ഊഹിക്കാം പോകുന്നതിന് അവിടെ എന്തോ ഉണ്ടായിരുന്നു, പാലമോ വെള്ളമോ. അതുപോലെ ഇവിടെ ഊഹിക്കാം എന്നാണ് പറയുന്നത്. സഹജ പ്രാണാനാം ഗതി, പ്രാണങ്ങളുടെ ഗതി, എന്നാ ആശ്രയമന്ത്രേണ സംഭവതി, ഒരാശ്രയത്തെ കൂടാതെ സാധിക്കത്തില്ല. ഇത്യതഹ, അതുകൊണ്ട് പ്രാണഗതി പ്രയുക്ത, പ്രാണഗതി ഹേതുവായിട്ട്, പ്രാണന്റെ ഗതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തദാശ്രയ ഭൂതാനാമപി ഭൂതാനാം അപാമപി, അതിന് ആശ്രയമായിരിക്കുന്ന എന്ന് വെച്ചാൽ പ്രാണഗതിക്ക് ആശ്രയമായിരിക്കുന്ന തദാശ്രയഭൂതാനാം അപാമപി, ജലത്തെയും ഗ്രഹിക്കാം. അതെങ്ങനെയുള്ള ജലം? ഭൂതാന്തർ ഉപസൃഷ്ടാന, മറ്റ് ഭൂതങ്ങളോട് ഉപസൃഷ്ടമായിരിക്കുന്ന, സംയുക്തമായിരിക്കുന്ന അപാമപി ജലത്തെയും, ജലത്തിൻ്റെയും ഗതി അവഗമ്യതി, ആ ജലത്തിൻ്റെ ഗതിയും ഇവിടെ മനസ്സിലാക്കാമെന്നാണ്. നഹി നിരാശ്രയ പ്രാണാഹ ക്വചിത് ഗച്ഛന്തി പറയുന്നു. ആശ്രയം കൂടാതെ എന്തുകൊണ്ട് പ്രാണന് തനിച്ചു പോക്കൂടാ പറയുന്നു? അത് കഴിയത്തില്ല. പ്രാണൻ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരാശ്രയം കൂടിയേ തീരൂ. നഹി നിരാശ്രയ പ്രാണ ക്വചിത് ഗച്ഛന്തി, പ്രാണൻ നിരാശ്രയമായി ഒരിടത്തും പോകുന്നില്ല. തിഷ്ഠന്തിയ, ഒരിടത്തും നിലനിൽക്കുന്നുമില്ല. എന്തുകൊണ്ട്? ജീവതോ ദർശന, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ നോക്കുക, ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഈ ശരീരത്തെ വിട്ടിട്ട് പ്രാണൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഒരിടത്തും പോകാൻ കഴിയത്തില്ല. ശരീരം പോയാലേ പ്രാണനും പോകാൻ പറ്റൂ. എവിടെയെങ്കിലും ശരീരം ഇരുന്നാലേ പ്രാണനും ഇരിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് എല്ലാം മനുഷ്യന്റെ സാമാന്യമായ അനുഭവം യുക്തിയെ ആശ്രയിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, ഏതെങ്കിലും ഒരു അതീന്ദ്രിയമായ കാര്യങ്ങളൊന്നും ഇവിടെയില്ല. എല്ലാം മനുഷ്യന്റെ ഈ പറയുന്ന ഇതാണ്. പ്രാണൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറയില്ല എന്ന് പറയുന്നതിന് യുക്തി പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് നോക്കുക, ശരീരത്തെ വിട്ട് പ്രാണൻ എവിടെയെങ്കിലും സഞ്ചരിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ? ഒരാശ്രയം കൂടിയേ തീരൂ. അവിടെ പ്രാണന്റെ ആശ്രയം എന്ന് പറയുന്നത് ശരീരമാണ്. ശരീരം സഞ്ചരിച്ചാൽ പ്രാണനും അങ്ങോട്ട് പോകും. ഇത് പ്രത്യക്ഷമായി കാണുന്നതുകൊണ്ട് ഇത് തന്നെ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭൂതസംഘാതമോടെ ആവശ്യമാണ്. ഇവിടെ സ്ഥൂലമായ ഭൂതസംഘാതമാണെങ്കിൽ അവിടെ സൂക്ഷ്മമായ ഭൂതസംഘാതം, അതിനെ ആശ്രയിച്ചാണ് പോകുന്നത്. ഇത് സാമാന്യ യുക്തി എന്നുള്ളതല്ലാതെ ഇതിന് വേറെ അതീന്ദ്രിയമായ ദിവ്യമായ ജ്ഞാനങ്ങളൊന്നുമില്ല. അഗ്നിയാദി ഗതിശ്രുതേരിതി ചേന്ന ഭക്തത്വ നൈവപ്രാണാദേഹാന്തരപ്രതിപത്തു സഹ ജീവേന ഗച്ഛതി അഗ്നിയാദി ഗതിശ്രുതേഹ പറയുന്നു. ഈ പറയുന്നു ശരിയല്ല. ഇവിടെയെല്ലാം യുക്തി വിചാരത്തെ അവലംബിച്ചിട്ടാണ് ഓരോ നിർണയങ്ങളിൽ എത്തിച്ചേരുന്നത്. ശ്രുതിയുടെ താല്പര്യം നിർണയിക്കുന്നതും ഇവിടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. നൈവപ്രാണ ദേഹാന്തര പ്രതിപത്തു ഇവിടെ പറയുന്നു. പ്രാണന്മാര് ദേഹാന്തരത്തെ പ്രാപിക്കുന്നതിൽ ജീവനെ സഹിച്ചതി, ജീവനോടൊപ്പം പോകുന്നില്ല. ഇതൊരു പറഞ്ഞത് ശരിയല്ല. എന്തുകൊണ്ട്? അഗ്നിയാദിഗതിശ്രുതേഹി, അഗ്നിയാദി ഗതിശ്രുതിയുള്ളതുകൊണ്ട്. ദേഹാന്തരത്തെ പ്രാപിക്കുമ്പോൾ ജീവനോടൊപ്പം പ്രാണന്മാർ പോകുന്നില്ല, ഇന്ദ്രിയങ്ങളും മറ്റും പോകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് പൂർവക്ഷി. എന്തുകൊണ്ടാണ്? അതാണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഗ്നിയാദി ഗതിശ്രുതേഹ ഇതിചേത്ന ഭക്തത്വ. അഗ്നിയാദി ഗതിശ്രുതേഹ എന്ന് പറഞ്ഞാൽ എന്താ? അത് വ്യാഖ്യാനിക്കുന്നു, തഥാഹി ശ്രുതർ മരണകാലേ വാകാതെ പ്രാണാഹ അഗ്നിയാദീൻ ദേവാൻ ഗച്ഛന്തീതി ദർശയതി യത്ര അസ്യ പുരുഷസ്യ അമൃതസ്യ അഗ്നിം ഭാഗപ്യേരി വാദം പ്രാണ ഇത്യാദിന ഇതി ചേത് എന്ന ഭക്തത്വ. ഇത് ബൃഹദാരണ്യത്തിന് ജനകന്റെ സദസ്സിൽ യാജ്ഞവൽക്കനും അർത്ഥഭാഗനും തമ്മിലുള്ള ചർച്ച, അവിടെ ആ ചർച്ചയിൽ പറയുന്ന കാര്യമാണ്. മരണശേഷം എന്ത് സംഭവിക്കുന്നു? അവിടെ പറയുന്നു, ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ദേവതകളെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഇന്ദ്രിയങ്ങൾ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ പൂർവപക്ഷി പറയുന്നത് ഇന്ദ്രിയങ്ങൾ നേരിട്ടങ്ങ് പ്രാപിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ജീവനോടൊപ്പം പോകുന്നില്ല. അപ്പോൾ ഇവിടെ സിദ്ധാന്തം പറയുന്നത് ഇന്ദ്രിയങ്ങൾ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളുടെ അനുഗ്രാഹക ദേവതകൾ അത് പ്രാപിക്കുന്നു എന്നാണ്. എന്നേ അതിനർത്ഥമുള്ളൂ, അല്ല ഇന്ദ്രിയങ്ങൾ പ്രാപിക്കുന്നു എന്നല്ല. എന്നുവെച്ചാൽ ആ ജീവനിൽ ഇരുന്നുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യവിഷയങ്ങളെ അനുഭവിക്കാൻ കഴിയത്തില്ല. കാരണം ബാഹ്യവിഷയങ്ങളെ അനുഭവിക്കണമെങ്കിൽ ആ ദേവതകൾ അനുഗ്രാഹക ദേവതകളുടെ അനുഗ്രഹം വേണം, അത് പോയി. അതുകൊണ്ടാണ് ഈ ആ ജീവന് പിന്നെ അങ്ങനെ പോകുന്ന ജീവന് തിരിച്ചു വന്ന് യോഗ്യമായ ഒരു ശരീരം കിട്ടുന്നതുവരെ ആ ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യമായ ഒരു വിഷയങ്ങളെ അതിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ കഴിയത്തില്ല എന്നാണ്. പിതൃകർമ്മം ചെയ്യുമ്പോൾ അതല്ലേ ചോറൊക്കെ ഉരുട്ടി വെച്ച് അതുപോലെ അവിടെ ഇരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് അത് മനസ്സിലായി, ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ല, ദേവത ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും നമ്മളത് ചെയ്യുന്നത്. ശ്രാദ്ധത്തെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അല്ല, ധ്യാന സരസ്വതി എന്ന് വെച്ചാ ഇനി അങ്ങനെ ഒരു ഭാഗം വേദത്തിലുണ്ടെങ്കിൽ അതിന് അദ്ദേഹം വേദമായി സ്വീകരിക്കില്ല. പ്രശ്നം തീർന്നല്ലേ. ധ്യാന സരസ്വതി സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഭാഗങ്ങളൊന്നും തന്നെ വേദമുണ്ട്. ഈ ഉപനിഷത് ഭാഗങ്ങളെയൊന്നും വേദമായിട്ട് അംഗീകരിക്കുന്നു. ധ്യാന സരസ്വതി സ്വാമിയുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി ഏതെങ്കിലും വേദഭാഗം കണ്ടാൽ അത് വേദം അല്ല. അത് ആദ്യം സിദ്ധാന്തം ഉണ്ടാക്കി പിന്നെയാണ് വേദത്തെ തീരുമാനിക്കുന്നത്. ആര്യസമാജികൾ അങ്ങനെയാണ്. പിന്നെ അതിന് വേറെ സമാനം പറയുന്നുണ്ട്. ഇത് ദേവതകൾക്കൊക്കെ അർപ്പിക്കുമ്പോൾ അത് അതിൻ്റെ രസം എന്നുവെച്ചാൽ സൂക്ഷ്മഭാഗത്തെ അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. സൂക്ഷ്മമായ വിഷത്തെ അത് സ്വീകരിക്കും. അതിലൊരു സൂക്ഷ്മമുണ്ട്. അത് പിന്നെ എങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു യുക്തി, അല്ലാതെ വേറെ ഒന്നുമില്ല. വിശ്വാസം, ഇവിടെ പറഞ്ഞ ശ്രദ്ധ അത്. പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഭാഗത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നതെല്ലാം കേവല യുക്തിയെ ആശ്രയിച്ചിട്ടുണ്ട്. അല്ല, ഇതിന് വേറെ അതീന്ദ്രിയമായ വിദ്യകളോ സാധാരണ മനുഷ്യർക്കില്ലാത്ത ഋഷിമാരുടെ എന്തെങ്കിലും പ്രത്യേക അറിവൊന്നുമല്ല. സാധാരണ മനുഷ്യനെ പോലെ തന്നെ അവർ ചിന്തിക്കുകയും ഓരോ തീരുമാനങ്ങൾ എത്തുകയും ചെയ്യുകയും അങ്ങനെ ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നതായിട്ടാണ് വേദത്തിൽ പറയുന്നത്. ഇന്നുള്ള മനുഷ്യരാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു എന്തോ ഒരു ദിവ്യജ്ഞാനമാണ് അവർ പറഞ്ഞത് സാധാരണ മനുഷ്യർക്കില്ലാത്തതെന്നൊക്കെ പറയുന്നു. ഇനി അതൊക്കെ തിരുത്തിയെടുക്കാൻ വലിയ പാടാണ്. ഇതാണ് ഈ സന്ദർഭം തന്നെ ആർത്തഭാഗനും യാജ്ഞവൽക്കനും കൂടി വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോ ഇവിടെ പറയുന്നു ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെല്ലാം ഇവിടെ പറയുന്നതനുസരിച്ച് വാഗ് അഗ്നിം അപ്യേരി എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പോയി, ആ ജീവനില്ല, ദേവതകളായിക്കോട്ടെ, എല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാ പുതിയൊരു ശരീരത്തെ ആരാ നിർമ്മിക്കുന്നത്? ആ പുതിയ ശരീരത്തിന്റെ നിർമ്മാണത്തിന് ആരാ കാരണമായിരിക്കുന്ന എന്ന് ഒരു ചോദ്യം വന്ന ആ സദസ്സിൽ, ജനകന്റെ സദസ്സിൽ. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ജനകൻ ആർത്തഭാഗനോട് പറയും, ഈ ഒരു ചോദ്യത്തിന് സമാധാനം നമുക്ക് ഈ സദസ്സിലിരുന്ന് ചർച്ച ചെയ്താൽ അതൊരു നിർണയത്തിലെത്തിച്ചേരില്ല എന്നാണ്. കാരണം നമ്മളൊരു സദസ്സിലിരുന്ന് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരും അവിടെ കാണും, അറിവില്ലാത്തവരും കാണും. ഒരു ചർച്ച ചെയ്യുമ്പം വിവരമില്ലാത്തവനും അഭിപ്രായം പറയും. വിവരമില്ലാത്ത അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയിൽ തീരുമാനം കൊടുക്കാൻ ഒക്കത്തില്ല, അവൻ പറഞ്ഞതിൻ്റെ പുറകെ പോകേണ്ടി വരും. പിന്നെ എവിടെ ചെന്ന് തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പൊതുവേ പറയും എന്താണ്, കാര്യങ്ങളൊക്കെ എല്ലാവരും ആലോചിച്ച് തീരുമാനിക്കണമെന്ന്. ആലോചിച്ച് തീരുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിവരമുള്ളവനോട് ആലോചിച്ച് തീരുമാനിക്കണമെന്നാണ്. വിവരമില്ലാത്തവനോട് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ അവനെന്തെങ്കിലും തലതിരിഞ്ഞ് പറയും, അതിന് സമാനം പറയാൻ പറ്റുമോ? യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ യുക്തി കൊണ്ട് സമാനം പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ അലങ്കോലപ്പെട്ടും അതുകൊണ്ട് രാജ്ഞവൽക്കം പറയുക, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇവിടം വിട്ടിട്ട് ഏകാന്തമായ സ്ഥലത്തേക്ക് പോകാം എന്ന് പറയും. അപ്പോൾ അവിടെ ശ്രുതി പറയുന്നത് ഉത്ക്രമ്യ മന്ത്രയാം ചക്രാതേ എന്നാണ്. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്ന് വിചാരം ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു തീരുമാനമുണ്ടായത് ഈ രണ്ട് ഋഷിമാർ കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ്, വിചാരം ചെയ്തതിന് ശേഷമാണ്. മന്ത്രയാം ചക്രാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പിന്നീട് പഠിച്ചോളും, അല്ലാത്തവർ ജീവിതത്തിൽ ഒരിക്കലും പഠിക്കത്തില്ല. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത് അവർ വിചാരം ചെയ്തു എന്നാണ് രണ്ടുപേര്. അങ്ങനെ വിചാരം ചെയ്ത് അവർ തീരുമാനിച്ചു. തീരുമാനിച്ചതിന് ശേഷം തിരിച്ചാ സദസ്സിലേക്ക് വരുന്നു. സദസ്സിൽ വന്ന് എല്ലാവരോടും പറയുന്നു, ശരി ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരി, പിന്നീട് പുണ്യ പുണ്യേന കർമ്മണ പാപ പാപേന കർമ്മണ. ശരീരം പിന്നീട് സംഭവിക്കുന്നത് അവരുടെ പുണ്യവും പാപവും അനുസരിച്ചായിരിക്കും. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇതെല്ലാം സംഭവിച്ചാലും ശരി, പിന്നീട് കർമ്മം ആണ് ശരീരത്തിൻ്റെ ഉത്പത്തിക്ക് നിയാമകമായിരിക്കുന്നത്. അവിടെ ഭാഷകാരൻ പറയും, അവർ അവിടെ ഏകാന്തത്തിൽ പോയിരുന്ന് എന്താ വിചാരം ചെയ്ത്? പറയുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളും അന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. വിദ്വാൻമാരുടെ ഇടയിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഈ പല പക്ഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു എന്തായിരിക്കും. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം അവരൊരു തീരുമാനത്തിലെത്തി സദസ്സിൽ വന്ന് പറഞ്ഞു, അതിൻ്റെ സിദ്ധാന്തം ഇതാണ്. ആ ഭാഗം എടുത്തു നോക്കണം എന്ന് പറഞ്ഞു. ആ ശരീരത്തിന് കാരണമായിരിക്കുന്നത് പുണ്യവും പാപവുമാണ്. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്നത്തെ ഓരോ ഈ തത്വനിർണയം എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഋഷിമാരെന്ന് പറയുന്ന മനുഷ്യർ തന്നെ പരസ്പരം ചർച്ച ചെയ്തും വിചാരം ചെയ്തുമാണ്, അല്ലാതെ ദൈവം വെളിപ്പെടുത്തിയൊന്നുമല്ല. ഈ കാര്യം ഇതാരോ അതിൽ അവിടെ ഉണ്ടായിരുന്ന ആരോ ഒരാൾ ഇതെല്ലാം പിൽക്കാലത്തുള്ളവർക്ക് പറഞ്ഞുകൊടുത്താണ് ശ്രുതി എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞുകൊടുത്തല്ല. ജനകൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവിടെ സദസ്സിൽ ഈ ഋഷിമാരുണ്ടായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ വന്നു, ചർച്ച ചെയ്ത് തീരുമാനങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു കഴിഞ്ഞാൽ അതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കും. ഇന്നെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പണ്ടും ചെയ്യുന്നത്. അന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചില്ല, ഒരുപക്ഷെ രാജാവ് തന്നെ പറഞ്ഞിരിക്കും നിങ്ങളിതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പറയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് പറഞ്ഞു കൊടുത്തു. അപ്പം മനുഷ്യൻ ചർച്ച ചെയ്തതും മനുഷ്യൻ തീരുമാനിച്ചതുമായ കാര്യങ്ങൾ ഭാവി തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താണ് വേദം. അത് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേറെ അതീന്ദ്രിയ ജ്ഞാനവുമല്ല. സാധാരണ വിചാരം ചെയ്തുണ്ടാകുന്ന ഒരറിവിനെ അതീന്ദ്രിയ ജ്ഞാനമെന്ന് പറയാൻ കഴിയത്തില്ല. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വെളിപാടുകൾ ഉണ്ടാകുന്നതാണ്. വേദത്തിൽ ഇനി അങ്ങനെ ഏതെങ്കിലും ഭാഗം ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ മനുഷ്യർ കൂടി ചേർന്നിരുന്ന് ചർച്ച ചെയ്ത് ഓരോ നിർണയങ്ങൾ എത്തിച്ചേർന്നതായിട്ടാണ് അവിടെ പറയുന്ന. ആ സന്ദർഭം എല്ലാം വ്യക്തമായി പറയുമ്പോൾ ഇത് ഈശ്വരൻ ഋഷിമാരുടെ വെളിപ്പെടുത്തി കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഭ്രാന്തി, അതിന് വാസ്തവമായിട്ടൊരു ബന്ധമില്ല. ശരിക്കും ഇന്ന് സംഭവിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് അന്ന് സംഭവിച്ചത്. ഇന്നത്തെ പോലെ തന്നെ അന്ന് മനുഷ്യരുണ്ടായിരുന്നു, അവർ തന്നെയാണ് ഇതൊക്കെ ചർച്ച. അത് ഇന്നത്തെ മനുഷ്യരിൽ വിശേഷത ഉള്ളതുപോലെ അന്നും ഉണ്ടായിരിക്കും, അത് വേറെ. പക്ഷേ കാര്യങ്ങളെല്ലാം അന്നും ഇന്നുമല്ല നടക്കുന്നത്, ഒരുപോലെ തന്നെയാണ്. അതിന് രേഖപ്പെടുത്തിയതാണ് ശ്രുതി. ആ എന്നൊക്കെ എന്നാണായിരുന്നു അവിടുത്തെ നിർണയം. നമ്മൾ ആ വിഷയത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്തരം നിർണയങ്ങളിൽ ഋഷിമാർ എത്തിച്ചേർന്നതെന്നാണ്. അല്ല പുണ്യഭാവങ്ങൾ അതീന്ദ്രിയമാണോ ഭൂതസൂക്ഷ്മങ്ങൾ അതീന്ദ്രിയമാണോ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നു. അതാ പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിൽ നിന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം പിടികിട്ടാതെ പോകും. ഇനി ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് മനസ്സിലാകാതെ പോകും. അത് എൻ്റെ തരാറില്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന ഇതാണ്, ഇത്തരം നിർണയങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു? എന്തെങ്കിലും അതീന്ദ്രിയമായ വെളിപാടിലൂടെയാണോ അതോ മനുഷ്യർ പരസ്പരം ചർച്ച ചെയ്തതാണോ? ശ്രുതി പറയുന്നു അത് ചർച്ച ചെയ്താണ് അങ്ങനെ തീരുമാനമുണ്ടായത്. അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അത് ആ വിഷയങ്ങൾക്ക് പല സ്വഭാവമുണ്ട്. ഇപ്പോൾ സ്ഥൂലഭൂതങ്ങൾ ഇന്ദ്രിയത്തിന് വിഷയമാണ്, സൂക്ഷ്മഭൂതങ്ങൾ ഇന്ദ്രിയത്തിന് വിഷയമല്ല. ഇതൊക്കെ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ അത്തരം സിദ്ധാന്തങ്ങളിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെളിപാടല്ല അത്, വിചാരത്തിൻ്റെ ഫലമായി ഉണ്ടായതെന്ന് ശ്രുതി തന്നെ പറയുന്നു. അത് ഈ ഇതിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഇതിലൊക്കെ ഒരുപാട് ഭ്രാന്തികളുണ്ട് മനുഷ്യരുടെ മനസ്സിൽ. മനുഷ്യനെ ഭ്രാന്തന്മാരാണ്. അപ്പം അവരുടെ മനസ്സിൽ കൂടുതലും ഉള്ളത് ഇത്തരം ഭ്രാന്തുകളാണ്. അതിനെ വളർത്തുന്ന തരത്തിൽ ഇതൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇനി മറ്റൊരു ഭാഗമുണ്ട്, യോഗികൾ അവരുടെ അതീന്ദ്രിയമായ അറിവ്, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, അതുണ്ടെന്നും ഇല്ലെന്നുള്ള കാര്യമല്ല പറയുന്നത്. ശ്രുതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഋഷിമാർ നിർണയങ്ങളിൽ എത്തിച്ചേർന്നത് എവിടെ നോക്കിയാലും എല്ലായിടത്തും കാണുന്ന എന്താണോ പരസ്പര വിചാരത്തിലൂടെയാണ്. അത് ആ സന്ദർഭങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. ഈ സദസ്സിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ആഹാരഹസ്തം കൈ കൊടുക്ക് എന്നാ പറയുന്നു. രണ്ടുപേർക്കും കൂടി പോയിരുന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടുപേരും അന്നത്തെ കാലത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. അവർ ചർച്ച ചെയ്തു, ഒരു തീരുമാനത്തിലെത്തി വന്ന് സദസ്സിനോട് പറയുന്നു. അപ്പോൾ ഇതിലവിടെ അതീന്ദ്രിയത്വം ഇങ്ങനെ പറഞ്ഞ കാര്യം ഈശ്വരപ്രോക്തം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അത് എല്ലാ ബുദ്ധിക്കും അതാണല്ലോ. വേണ്ടാധീനം പറഞ്ഞാലും അതിന് കാരണക്കാരാരാ? ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകളല്ല, മനുഷ്യന്റെ വിചാരത്തിലൂടെ തന്നെയാണ് നല്ലതും ചീത്തയും എല്ലാം തീരുമാനിക്കുന്നത്. ഈശ്വരൻ സാധാരണ ധാരണമാണ്. അത് ഈ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇനി ഇതിന്റെ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ ചോദ്യത്തിന് സമാനം ഇനി പറയുന്നു, പ്രാണൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ ഈ ശ്രുതിയിൽ പ്രാണന്മാർ വിലയിക്കുന്നു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഇനി നമ്മൾ ചർച്ച ചെയ്യും. Thank you.